ജലത്തിലും ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാണ്. ജലത്തിന്റെ വടിവാണ് തരംഗം ആണ് ചോദിക്കുന്നത്. ജലത്തിന്റെ വടിവിനെ വിട്ടിട്ട് തരംഗം മേലെയാവും ചോദിക്കുന്നു. ജലത്തിൽ വന്ന വടിവുകളാണ് തരംഗം പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ ജലം തരംഗം എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്നത് ആ വടിവുകളെ കൊണ്ടാണ്. ആ തരംഗത്തിന്റെ രൂപം അല്ലെങ്കിൽ ആകാരം അതിനെ കൊണ്ടാണ്. പിന്നെ അതിന് പേരും പുറമേ കൊടുക്കുന്നു. അപ്പൊ ആ തരംഗം എന്ന് പറയുന്നത് നമ്മൾ ജലമാണ് എന്ന് മനസ്സിലാക്കിയാൽ, വേറിട്ടൊരു സാധനം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ തരംഗം വേറിട്ടില്ല. അപ്പൊ തരംഗം ജലം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ സകലതും എന്തായി സത്ത തന്നെയാണ്. അത് ഒരു ഭാഗം എല്ലാത്തിനെയും സത്തയായി മനസ്സിലാക്കുന്നു. പക്ഷെ ജലത്തിൽ അങ്ങനെയുള്ള വടിവ് കാണുന്നുണ്ട് എന്നൊരാൾക്ക് പറയാം. രൂപങ്ങൾ ജലത്തിൽ കാണുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ നാമരൂപങ്ങളും കാണുന്നുണ്ട്. നാമരൂപങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ. നമ്മൾ കാണുന്നത് നാമരൂപങ്ങളെന്ന് വിളിക്കുന്ന പദാർത്ഥങ്ങളാണ്, നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ പദാർത്ഥങ്ങളെ അനുഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിശേഷിച്ച് ചിന്തിക്കാത്ത ഒരാളിനെ സംബന്ധിച്ചോളം പദാർത്ഥങ്ങൾ പദാർത്ഥങ്ങളായിട്ട് അനുഭവിക്കുന്നു. അത് സത്യമായിട്ടോ ആത്മാവായിട്ടോ ബ്രഹ്മമായിട്ടോ ഒന്നും ആരും അറിയുന്നില്ല. പദാർത്ഥങ്ങളായിട്ടാണ് അറിയുന്നത്. സാധാരണ അതുപോലെ തരംഗത്തെ ജലത്തിന്റെ വടിവാണെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പറയണം. തരംഗത്തെ തരംഗമായിട്ട് തന്നെ ആണ് അനുഭവം. അങ്ങനെ തരംഗത്തെ അറിയുമ്പോൾ തരംഗം ഉണ്ടാകുന്നതായും നശിക്കുന്നതായും അറിയുന്നു. ഉണ്ടാകുന്നതാണെങ്കിൽ നശിക്കും, നശിക്കുന്നതാണെങ്കിൽ അനിത്യമാണ്. ഇവിടെ നാമരൂപങ്ങൾ ആയി അനുഭവപ്പെടുന്നു. പദാർത്ഥങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതായി നശിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഉത്പത്തി സ്ഥിതി നാശം. ഉത്പത്തി സ്ഥിതി നാശം ഉണ്ടെങ്കിൽ എന്താണ്? ഇതൊക്കെ അനിത്യമാണ്. അതാണ് ജഡമീത സർവം അനിത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാം സത്തയായിട്ടും അറിയാം, ഇതെല്ലാം ഉണ്ടായി നശിക്കുന്നതായിട്ടും നമുക്കറിയാം. പക്ഷെ അവിടെ ഉണ്ടായി നശിക്കുന്നത് എന്താണ് എന്നാണ് വിശേഷിച്ചറിയുന്നത്. ഇതെല്ലാം സത്തയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സത്തയാണെങ്കിൽ ഈ സത്ത ഉണ്ടായി നശിക്കും. ഇനി സത്തയിൽ നിന്ന് വേറിട്ട് ഇവിടെ ഉണ്ടായി നശിക്കാനൊന്നുമില്ല എന്നാ പറഞ്ഞു. കാരണം ഈ തരംഗങ്ങളെല്ലാം ജലം തന്നെ, നാമരൂപ പ്രപഞ്ചമെല്ലാം സത്ത തന്നെ എന്നുള്ളത് യുക്തിയിലൂടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനിവിടെ നശിക്കുന്ന എന്തോന്ന്? നശിക്കാൻ എന്താ ഉള്ളത്? ജഡം ഇത് സർവവും അനിത്യം. എല്ലാം സത്യമാണെങ്കിൽ നശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താണപ്പോ നശിക്കുന്നത്? തരംഗം, ജലം തരംഗം എന്നിടത്ത് എന്താണ് ഉണ്ടാകുന്നു നശിക്കുന്നത്? ഇവിടെ ജലം ഇപ്പൊ നോക്കുക, ജലം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. ജലം ഉണ്ടാകുക നശിക്കുകയും ചെയ്യാതെ എങ്ങനെ തിര ഉണ്ടാകും? ജലമല്ലേ തിരയായി മാറി. അപ്പൊ ജലമല്ലേ ഉണ്ടായത് നശിച്ചത്? ഇതുകൊണ്ട് ജലമാണ് ഉണ്ടാകുന്നതെങ്കിൽ ജലം കൂടി വരണ്ടേ? നശിക്കുമ്പം കുറയില്ലേ? ജലത്തിന്റെ മൊത്തം അളവിനൊരു മാറ്റമില്ല. ജലം ഉണ്ടാകുന്നു നശിക്കുന്നുമില്ല. പിന്നെ അവിടെ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നില്ല. എന്താണ് ഒന്നുമില്ല. സമുദ്രത്തിൽ നോക്കിയാറിയാം, അവിടെ തരംഗം ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നു. തരംഗം എന്ന് പറയുന്നത് ജലം തന്നെ. പിന്നെ അവിടെ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്ന എന്താണ്? എന്താണ് അവിടെ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നത്? ഇതന്നെ. എന്താണ് അവിടെ ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നത്? എന്റെ വടിവ്. ജലത്തിന്റെ ഓരോ വടിവുണ്ടാകുന്ന ഒരു ആകാരം, അത് പഴയ ആകാരങ്ങൾ. സുരേഷ് പറഞ്ഞു എന്റെ ഷെയ്പ്പ്. ആ ഷെയ്പ്പാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്പ്പ് ഉണ്ടാകുന്ന പോലെ. അതിന് പല കാരണം കാണും, കാറ്റ് കാണും, വെള്ളം എല്ലാം കാരണമാണ്. അപ്പൊ ആ ഷെയ്പ്പാണ് അവിടെ ഉണ്ടാകി നശിക്കുകയും ചെയ്യുന്നത്. ആ ജലമല്ല, ജലം നേരത്തെ ഉള്ളത് തന്നെയാണ്. ഏതെങ്കിലും കാരണവശാൽ അവിടെ ജലം കൂടി വരാം, ജലം ഇല്ലാതാകാം, അതൊക്കെ സംഭവിക്കാം. പക്ഷെ നമ്മളുണ്ടായി നശിക്കുന്നു എന്ന് പറഞ്ഞ് കാണുന്നത് അതിന്റെ ഷെയ്പ്പാണ്, അതിന്റെ വടിവ്, അല്ലെങ്കിൽ അതിന്റെ വിരൂപം, ആകൃതി എന്നൊക്കെ പറയും. അതാണ് ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നത്. അപ്പോ അവിടെ ഉത്പത്തി, സ്ഥിതി, നാശം ഉണ്ടോന്നു? ആ ഷെയ്പ്പിനാണ് പറയുന്നത് ജഡം എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, നശിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ജലം തന്നെ. ജലമെല്ലാം ജലമാണെങ്കിലും അവിടെ അതിന്റെ ആകൃതി, രൂപം ഉണ്ടായി നശിക്കുന്നു. ആ രൂപം, അതിനാണ് നമ്മൾ തിര എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേരോട് കൂടിയ രൂപം, ആ പേരുള്ള രൂപം, അതാണ് നാമരൂപം എന്ന് പറയുന്നത്. ശരിക്കും നാമമല്ല ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നു. പിന്നെന്താണ്? ആ രൂപമാണ് ഉണ്ടായി നശിക്കുകയും ചെയ്യുന്നത്. അതിന് നമ്മളൊരു പേരിട്ടെന്നേ ഉള്ളൂ. നമ്മൾ പുറമേ കൊടുക്കുന്നതാണ്. അപ്പം രൂപമാണ് ഉണ്ടായി നശിക്കുന്നത്. ഉണ്ടായി നശിക്കുന്നതിന് നമ്മൾ തിര എന്നൊരു പേര് കൊടുക്കുന്നു. അല്ല, അതിനെ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിന് ജലം എന്ന് പേര് കൊടുക്കും. ഉണ്ടായി നശിക്കുന്ന ആ രൂപത്തെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് അതിന് പേര് കൊടുക്കുന്നത്. അങ്ങനെ രൂപത്തെ നമ്മൾ കാണുകയും ഒന്ന് ഇതാ തരംഗം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോഴതിന് നമ്മൾ വേറൊരു പേരോടെ കൊടുക്കുകയാണ് തിര. അവിടെ ഉണ്ടായി നശിക്കുകയെന്ന് നമ്മൾ കൊടുക്കുന്ന പേരല്ല. പിന്നെയോ രൂപങ്ങൾക്ക് അനേകം പേരുകളുണ്ട്. രൂപത്തിൽ സംഭവിക്കുന്നതല്ല പേര് സംഭവിക്കുന്നത്. പേരെന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന ഒന്നാണ്, ശബ്ദമാണ് അല്ലേ. നമ്മളവിടെ തിര ഉണ്ടാകുന്നു നശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തിര എന്ന് പറയുന്ന ശബ്ദം അതുപോലെ ഉണ്ടായി നശിക്കുകയും ചെയ്യും. ഉണ്ടാകും എന്തുകൊണ്ട്? നമ്മൾ പറയുമ്പോഴേ ശബ്ദമുള്ളൂ, അല്ലാതെ തപ്പില്ല. പക്ഷെ പറയുമ്പോ ശബ്ദം ഉണ്ടാകി നശിക്കും, അത് സംഭവിക്കും. ശബ്ദത്തിന്റെ പ്രത്യേകത അതാണ്, ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവും, നശിക്കും. മറ്റങ്ങനെയല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യുന്നു, അതുണ്ടായി നശിച്ചുകൊണ്ടേയിരിക്കും തെര. പക്ഷെ ആ തെരയുടെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം നമ്മൾ പറയുന്നത് ആ രൂപത്തെ ആശ്രയിച്ചിട്ടാണ്, വെള്ളത്തെ ആശ്രയിച്ചിട്ടല്ല. കാരണം വെള്ളത്തിന് വിശേഷിച്ചൊരു ഉത്പത്തിയോ സ്ഥിതിയോ നാശമോ ഇല്ല, വെള്ളം വെള്ളമായി തന്നെ ഇരിക്കും. തിരക്ക് ഉത്പത്തി സ്ഥിതിയും നാശമുണ്ടെന്ന് പറയുന്ന അതിന്റെ അതിൽ വരുന്ന ആകാരങ്ങളെ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ആകാരങ്ങൾ മാറി മാറി വരുന്നു, ആകാരങ്ങൾ ഉണ്ടാകുന്നു, നശിക്കുന്നു, വെള്ളം അങ്ങനെ തന്നെ നടക്കുന്നു. ഇനി നമ്മൾ ആ ആകാരങ്ങളെ പ്രത്യേകിച്ച് അതിന് പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ ആകാരങ്ങൾ ഉണ്ടാകുന്നു, നശിക്കുന്നു. അപ്പോ ആ ആകാരത്തെയാണ് ജഡം എന്ന് പറയുന്നത്. അപ്പോ ആ ജലത്തെ നമ്മൾ രൂപങ്ങളായി കാണുകയാണെങ്കിൽ അത് ജഡമാണ്, നശിക്കുന്നതാണ്. നമ്മളങ്ങനെ ചിന്തി മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇനി തരംഗം ഉണ്ടായി നശിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആകാരത്തിന്റെ തലത്തിലാണ്, ആ രൂപത്തിന്റെ തലത്തിലാണ്. അതാണ് നമ്മൾ ഉണ്ടായി നശിച്ചുകൊണ്ടേ. ജലത്തിന്റെ തലത്തിലല്ല. എന്തുകൊണ്ട് ജലത്തിന്റെ തലത്തിലല്ല? അതാണ് വടിവീന വിട്ട് തരംഗം എന്നാണ്. ഈ തരംഗം എന്ന് പറയുന്ന വടു തന്നെ നമ്മൾ പറയുന്ന എന്താണ്, അതാ വടിവ് ആകാരത്തെ തന്നെയാണ്. ഇനി ആകാരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാലോ, തരംഗം എന്ന് പറയുന്നത് ആ രൂപത്തെ. ഇനി ആ രൂപം എന്താണ്? ജലം തന്നെ. തരംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ജലം തന്നെ. പക്ഷെ അധികമായിട്ടൊരു വടിവ് അവിടെ കാണുന്നുണ്ട്. വിശേഷിച്ച് ഒരു രൂപം അവിടെ കാണുന്നുണ്ട്. ആ രൂപത്തിനാണ് ജഡമൊന്നും നശിക്കുന്നു എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, ആ വടിവെന്ന് പറയുന്നത് തരംഗം തന്നെ, തരംഗം എന്ന് പറയുന്നത് ജലം തന്നെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജലമല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കാം, ചിന്തിച്ചു മനസ്സിലാക്കാം. വടിവിനെ വിട്ട് തരംഗം അന്യമാകും എന്ന് വെച്ചാൽ വടിവിനെ വിട്ട് വേറൊരു തരംഗം ഉണ്ടോ? ഇല്ല, വടിവ് തരംഗം തന്നെ. തരംഗം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ജലം തന്നെ എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം ജലം തന്നെ. വടിവും തരംഗവും ജലവും എല്ലാം ജലം തന്നെ. ആദിമസത്ത ഉള്ളതെല്ലാം. മറിച്ച് കേവലം ആ വടിവിനെ മാത്രം, എന്തായാലും അവിടെ ഒരു രൂപം നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ കാണുന്ന രൂപം ജലത്തിൽ നിന്ന് വേറെയല്ല, തരംഗത്തിൽ നിന്ന് വേറെയല്ല. അങ്ങനെ അല്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്, അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നു. നമ്മൾ കാണുന്ന ആ രൂപത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നശിക്കുന്നതാണ്, അനിത്യമാണ്. കാരണം കാറ്റില്ലെങ്കിൽ അവിടെ ജലം നിശ്ചലമാവും, തരംഗങ്ങളില്ല, വടിവില്ല. അപ്പോ അതുപോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണോ ആ ജലത്തിലെ ഒരു വടിവിനെ, ഒരു ആകാരത്തെ നമ്മൾ കണ്ടിട്ട് ആകാരം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നു, അതുപോലെ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ രൂപങ്ങൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതൊക്കെ എന്താണ്? രൂപങ്ങളാണ്. എന്തൊക്കെയുണ്ടല്ലോ? ഓരോ രൂപമാണ്. മനുഷ്യനൊരു രൂപം, വൃക്ഷം ഒരു രൂപം, പക്ഷി ഒരു രൂപം, എന്തിനു ഭൂമി ഒരു രൂപം, സൂര്യൻ, ചന്ദ്രൻ, എല്ലാം ഓരോരോ രൂപങ്ങളാണ്. ഓരോരോ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയ്ക്ക് നമ്മൾ കാണും. ഇത് കാഴ്ചയിലാണ് ഇതൊക്കെ രൂപമായിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ രൂപങ്ങളായിരിക്കും. അങ്ങനെ രൂപങ്ങളായി നമ്മളിവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ ഇതെല്ലാം നശിക്കുന്നതാണ്. രൂപങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മളിതിനെയൊക്കെ ഉണ്ടായി നശിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ജഡമെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നു, ഇത് ജഡം അനിത്യമാണ്. ഇതിനെ രൂപങ്ങളായി കണ്ടാൽ നമ്മളതിന് നാമവും കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഓരോ രൂപങ്ങളെയും നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ കണ്ണു തുറങ്ങുമ്പോൾ കാണുന്ന ഈ ഇതിനെല്ലാത്തിനെയും കൂടെ ഒരു രൂപമെന്ന് പറയും. ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർന്ന് എന്താണ്? നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു രൂപമാണ്, കണ്ണുകൊണ്ട് കാണുന്നതാണ്. നമ്മളിനി കാണാത്ത പ്രപഞ്ചമുണ്ട്. അതും നമ്മൾ കാണുകയാണെങ്കിൽ അതെന്താണ്? അതെല്ലാം രൂപമായി, ഓരോ രൂപമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചയ്ക്ക് വിഷയമായി. ഇനി അതിന് കേവലം രൂപമെന്ന് പറയണ്ട. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം രൂപമെന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണുകൊണ്ട് കാണുന്ന. ഇനി നമ്മള് മൂക്കുകൊണ്ട് മണക്കുന്നു, അത് നമ്മുടെ ഇന്ദ്രിയത്തിന്റെ വിഷയമാണ്. ചെവി കൊണ്ട് കേൾക്കുന്നു, ഇന്ദ്രിയ വിഷയമാണ്. ചെവി കൊണ്ട് സ്പർശിക്കുന്നു, നാവുകൊണ്ട് രസിക്കുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിനെല്ലാം നമുക്ക് രൂപമെന്ന് പറയാം. കണ്ണുകൊണ്ട് കാണുന്നതല്ലെങ്കിലും അപ്പൊ അവിടെ രൂപമെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിഷയമാണ്, ഒരു ഇന്ദ്രിയ വിഷയം. ഇന്ദ്രിയ വിഷയമായി പ്രപഞ്ചം അനുഭവപ്പെടുന്നു. കണ്ണുകൊണ്ട് മാത്രമല്ല പ്രപഞ്ചം അനുഭവപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എന്തോ അതെല്ലാം നശിക്കുന്നതാണ്. ചെവി കൊണ്ട് കേൾക്കുന്നതായാലും ശരി, മണക്കുന്നതായാലും ശരി, രുചിക്കുന്നതായാലും ശരി, സ്പർശിക്കുന്നതായാലും എല്ലാം എന്താണ്? ഇന്ദ്രിയ വിഷയമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇന്ദ്രിയത്തിന്റെ വിഷയമായി ഇപ്പൊ രൂപമായിരിക്കും. നമ്മുടെ അറിവിലേക്ക് അത് കടന്നു വരുന്നു. ബാഹ്യമായി വസ്തു, ഈ വസ്തുവിലാണ് രൂപമായിരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ അറിവിലേക്ക് ആ രൂപം വരികയാണ്. അറിവിലേക്ക് രസം വരുന്നു, ഗന്ധം വരുന്നു, സ്പർശം വരുന്നു. ഇതെല്ലാം നമ്മുടെ അറിവിലേക്ക് വരികയാണ്. നമ്മൾ അറിയുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ അറിവിൽ വിഷയമായി നിൽക്കുകയാണ്. അങ്ങനെ അറിവ് അതിന് വിഷയമായി നിൽക്കുമ്പോഴാണ് അതിനെ പ്രതിഭ എന്ന് പറയുന്നത്. രൂപം മാത്രമല്ല, അപ്പൊ പ്രതിഭയ്ക്കെല്ലാം നമ്മൾ ഓരോ പേരും കൊടുക്കും. അതാണ് പേരായിരം പ്രതിഭയായിരം. രൂപം എന്ന് പറയുന്നതിൽ അതിന് ഈ പ്രതിഭ എന്നുള്ളൊരർത്ഥമാണ്. രൂപം എന്ന് ചിലപ്പോൾ പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിന് രൂപമെന്ന്. പ്രതിഭ എന്ന് പറഞ്ഞാലോ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ. അത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സ് അതിനെ ഗ്രഹിക്കുമ്പോഴാണ് അതിനെന്ത് പേര് പറയുന്നത്? പ്രതിഭ. അത് കേവലം ബാഹ്യമായി നമ്മളുടെ അറിയപ്പെടാതെ വിഷയമായി നിൽക്കുന്ന നമ്മളതിനെ ഗ്രഹിക്കുന്നു പഞ്ചേന്ദ്രിയം. അപ്പൊ അതിനെ പ്രതിഭ എന്ന് പറയും. ചിലടത്ത് രൂപമെന്ന് പറയും. ഈ പ്രതിഭയായിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത്, എന്നുള്ള എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട്. അതുപോലെ ഇവിടെ ഇപ്പൊ രൂപം എന്ന് പറഞ്ഞു, രൂപം എന്ന് പറഞ്ഞാൽ എല്ലാം എടുക്കാം, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമൊന്നുള്ളതല്ല, എല്ലാത്തിനെയും എടുക്കാം, പ്രതിഭയായിട്ട് കൊടുക്കാം അല്ല രൂപമായിട്ട് കൊടുക്കാം. ഏതായാലും ശരി, അതിന്റെ അനുഭവം നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളതിനെ അറിയുമ്പോൾ, ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയുന്ന മറ്റൊന്ന്. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അറിയുന്നു? ജഡമായിട്ടും അനിത്യമായും അറിയുന്നു. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ വടിവ് ഉണ്ടായി നശിക്കുന്നു, അതിനെ നമ്മൾ വടിവായി കാണുകയാണ്, ഒരാകൃതിയായി കാണുകയാണ്. നമ്മൾ പറയുന്നു ജലത്തിന്റെ ആകൃതി, അങ്ങനെ കാണുന്നതാണ് ഇവിടെ പറയുന്നത് ജഡമിത സർവം അനിത്യം. ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന ഇതെല്ലാം ഈ രൂപങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഗ്രഹിക്കുന്ന ഈ പ്രതിഭ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ജഡമാണോ അനിത്യമാണോ? നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഒന്നും തന്നെ നിത്യമായി നിൽക്കുന്നില്ല. നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഇതും അനുഭവമാണ്, ഉണ്ടായി നശിക്കുന്ന ഈ രൂപങ്ങളും നമ്മുടെ അനുഭവം തന്നെയാണ്. അപ്പോ സമുദ്രത്തെ നോക്കുമ്പോൾ അവിടെ കാണുന്ന ആകാരം വടിവ് അത് നമ്മുടെ അനുഭവം തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? അത് നശിക്കുന്നു. അതുപോലെ ഇവിടെ പ്രപഞ്ചാനുഭവം ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായി നശിക്കുന്നു, ഇതും അനുഭവം തന്നെ. ഇനി അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ ഈ ആകാരമല്ലാതെ ഒന്നുണ്ട്, ജലം, അത് നമ്മുടെ അനുഭവം, രണ്ടും നമ്മുടെ അനുഭവമാണ്. അപ്പോ ആ ജലത്തെക്കുറിച്ച് പറയുകയാണ്, ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ ആകാരം അത് തരംഗത്തിൽ നിന്നും വേറെയല്ല, എന്നുവെച്ചാൽ തരംഗം തന്നെ, അങ്ങനെ മനസ്സിലാവും, തരംഗം ജലം തന്നെ എന്ന് ചിന്തിച്ചാൽ എല്ലാം ജലം. അതുപോലെ ഈ കാണുന്ന രൂപങ്ങളെല്ലാം അവിടെ തരംഗത്തിലാണ് വടിവ് അനുഭവപ്പെട്ടത്. ഇവിടെ ഈ രൂപങ്ങളെല്ലാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന ഈ പ്രതിഭകൾ എവിടെ അനുഭവപ്പെടുന്നത്? സത്തൈ. അപ്പൊ ഇതിനെ സത്യായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണോ, അപ്പൊ എങ്ങനെ പറയും? ഉള്ളതെല്ലാം ആദിമസത്ത. അപ്പോ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നത് വെച്ച് ഗ്രഹിക്കുന്ന നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അനിത്യവും ജഡവുമാണ്. പിന്നെ ഇതൊക്കെ സത്യമാവുന്നേ ഇപ്പോ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നു, ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രപഞ്ചാനുഭവം ഉണ്ട്. എല്ലാവരും ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് പറയുന്നുണ്ടോ ഇതൊക്കെ സത്യമാണ്? കാരണം അത് ആ രീതി ചിന്തിച്ചാലും മനസ്സിലാവും, അല്ല പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ട് മനസ്സിലാകത്തില്ല. അവിടെ മനനം ചെയ്താലേ ആ ഒരു വിഷയം വരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ? അപ്പൊ ഈ അറിയുന്നതിനെല്ലാം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുമ്പോൾ നമ്മുടെ അറിവ് വെച്ച് നോക്കിയാൽ ഇതെല്ലാം എന്താണ്? ജഡം. ഇതെല്ലാം അനിത്യമാണ്. ഇവിടെ ഒന്നും സൂര്യനും ചന്ദ്രനും ഭൂമിയും പ്രപഞ്ചവും ഇതെല്ലാം എന്താണോ, എല്ലാം എല്ലാം അനിത്യമാണ്. ഈ പ്രപഞ്ചത്തിന് സയൻസ് പറയുന്ന അവസാനം ഒരു ക്രഞ്ച് സംഭവിക്കുന്നു. ഇത് അവസാനം ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് സംഭവിക്കാം. എല്ലാം ഇല്ലാതായി പോകുന്നു. എപ്പോ അതൊക്കെ ഒരു സങ്കല്പമാണ്. അതുപോലെ ഇതൊക്കെ നശിച്ചു പോവാം. ഇതെല്ലാം നശിച്ചു പോവാന്ന് പറയും. പക്ഷെ ഈ ഇത് വികസിക്കുന്നു എന്നും ചുരുങ്ങുന്നു എന്നും നശിക്കുന്നു എന്നും എല്ലാം പറയുന്നത് എന്താണോ, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ഈ രൂപങ്ങളെ, പ്രതിഭകളെ അതിന്റെ തലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്, ആ തലത്തിൽ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ വികാസങ്ങൾ. അത് ആ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ, എന്ന് വെച്ചാൽ ഈ രൂപങ്ങളുടെ തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇത് വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നതായിട്ടായിരിക്കും. പ്രപഞ്ചാനുഭവമാണ് ഇവിടെ പറയുന്ന. അങ്ങനെയല്ല, ആ തലത്തിൽ ഇതിനെ ചിന്തിച്ചാൽ പോരാ. എങ്ങനെയാണോ നമുക്ക് ഈ നാമരൂപ അനുഭവം ഉള്ളത്, അതുപോലെ തന്നെ നമുക്ക് എന്തിന്റെ അനുഭവമുണ്ട്? സത്തയുടെ അനുഭവം. അപ്പൊ സത്തയുടെ തലത്തിൽ കൂടെ ഇതൊന്ന് ചിന്തിച്ചു പോകും. ഇതാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. നിങ്ങൾ നാമരൂപ തലത്തിൽ ചിന്തിച്ചാൽ പോരാ, സത്തയുടെ തലത്തിലും ചിന്തിക്കും. സത്തയുടെ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നാമരൂപത്തിന്റെ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതെല്ലാം അനിത്യം തന്നെ. പക്ഷെ ഇതാണ് ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാകുന്നു. വടിവിനെ വിട്ടിട്ട് തരംഗം എന്ന് പറയുന്ന ഒന്നില്ല, വടിവ് തന്നെ ആ തരംഗം. ഈ നാമരൂപങ്ങളെല്ലാം എന്താണ്? ആ സത്ത തന്നെ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ, പിന്നെ ഇവിടെ ജഡവും അനിത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ട് തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേവലം ഈ നാമരൂപം അല്ലെങ്കിൽ ഈ രൂപങ്ങളുടെ തലത്തിൽ നമ്മൾ ചിന്തിച്ചാലും, നമ്മൾ എത്രയൊക്കെ ഗവേഷണം നടത്തിയാലും പഠനം നടത്തിയാലും ഈ തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? അനിത്യമായ പ്രപഞ്ചമാണ്, ജഡമായ പ്രപഞ്ചത്തെയാണ്, ചൈതന്യത്തെ അതിൽ അറിയാൻ, അത് ചൈതന്യമാണെന്ന് അറിയാൻ പറ്റില്ല. സത്തയാണെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ ചൈതന്യമാണെന്ന് അറിയാം, അങ്ങനെ അറിയാൻ പറ്റില്ല. മറിച്ച് ഈ നാമരൂപ അനുഭവം ഉള്ളിടത്ത് തന്നെയാണ് സത്തയുടെ അനുഭവം ഉള്ളത്. അപ്പൊ അതിനെ കൂടെ പരിഗണിക്കണമെന്നുള്ളതാണ് ഇവിടെ ദർശനത്തിൽ പറയും. ഈ സയൻസ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് പഠനങ്ങളൊക്കെ നടത്തുന്നത്? നാമരൂപ തലത്തിലാണ്. അവരും ചിന്തിക്കുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്, ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്, നാമരൂപ തലത്തിലാണ്. അപ്പോ അവർക്കൊന്നും ഇവിടെ ഒരു സത്യത്തെ കണ്ടെത്താൻ പറ്റില്ല, സത്യത്തെ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ വഴി വേറെയാണ്, അതങ്ങനെ അന്വേഷിച്ചു പോകും. അതിന്റെ അന്വേഷണത്തിനും പഠനത്തിനുമൊക്കെ പ്രയോജനമുണ്ട്. ഈ നാമരൂപങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പല അറിവും ഉണ്ടാവും. ആ അറിവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതിന് പ്രയോജനമുണ്ട് മനുഷ്യന്. നാമരൂപത്തലത്തിലുള്ള പ്രയോജനം, അതുകൊണ്ട് അതും ആവശ്യമാണ്. ഒരു ഭാഗത്ത് അതും ആവശ്യമാണെന്നല്ല, അത് കൂടിയേ തീരും. നാമരൂപങ്ങളെ കുറിച്ചുള്ള പഠനം കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഉണ്ടായത്. അതുകൊണ്ടാണ്. അപ്പം അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, നമുക്കിപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, രണ്ട് നേരം വേണമെങ്കിലും പട്ടിണിയിരിക്കാം, പക്ഷെ കയ്യിൽ മൊബൈൽ ഇല്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും. കുറച്ച് സമയം അതിന് ചാർജ് ഇല്ലാതെ ഒന്നും പോയില്ലേ, എല്ലാം തീർന്നു. അപ്പൊ അത് അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. അപ്പൊ അതാണ് നാമരൂപ തരത്തിലുള്ള പഠനങ്ങൾ നമ്മൾ ഉപയോഗമുള്ളതാണ്. അതാണ് സയൻസ്. ഈ പറയുന്ന സത്തയുടെ കാര്യം മറ്റും പറയുന്ന ഇവിടെ തത്വചിന്ത അല്ലെങ്കിൽ ദർശനം ഇവിടെ ഈ പറയുന്നതും യുക്തി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, വേറെ ഒന്നുമില്ല, വേറെ വെളിപാടുകളോ ഒന്നുമില്ല. മനനം ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്ന എന്താണ്? ഇതെല്ലാം ഏകമായ സത്ത തന്നെ. രണ്ട് വഴിക്കുള്ള അന്വേഷണവും മനസ്സിലാക്കുന്നു. ഇത് രണ്ട് രീതിയിലും മനസ്സിലാക്കാം. ഇതിനെ നശിക്കുന്നതായും മനസ്സിലാക്കാം, ശക്തയായും മനസ്സിലാക്കാം.